അരുളില്ലയതെങ്കിൽ അസ്ഥിതോൽ സ്ഥിരമാറുന്ന ഉടമ്പുതാൻ അവൻ മരവിൽ പ്രവഹിക്കും അമ്പുവ പുരുഷൻ നിഷ്ഫലഗന്ധ പുഷ്പമാണ്. അരുളില്ലയതെങ്കിൽ എന്ന് വെച്ചാൽ അരുളില്ലെങ്കിൽ അസ്ഥി തോല് സ്ഥിര ോടുകൂടിയ മാറുന്ന ഉടമ്പു താൻ ജീവനില്ലാത്ത ശരീരമാണ്. ഉടമ്പ് താനെന്ന് പറഞ്ഞാൽ താനെന്ന് പറഞ്ഞാൽ ഉടമ്പ് മാത്രം, ജീവനില്ല എന്ന് പറഞ്ഞു. ജീവനെന്ന് പറയുന്ന അനുകമ്പയാണ്. ജീവി എന്ന് പറഞ്ഞാൽ അരുളുള്ളവൻ, അനുകമ്പയുള്ളവനാണ്. അപ്പൊ ജീവനില്ലാത്തവൻ മാത്രം, കേവലം ശരീരമാണവൻ. ഇങ്ങനെ മരവിൽ പ്രവഹിക്കും അമ്പു, ഇവിടെ ആ മനുഷ്യൻ ആർക്കും പ്രയോജനമില്ലാത്തവനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മരവിൽ പ്രവഹിക്കും അമ്പു. മരുഭൂമിയിലെ ജലം, കാനൽ ജലം, അപുരുഷൻ മരവിൽ പ്രവഹിക്കും അമ്പു. കാരണ ജനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സാധാരണ കാരണ ജനം പറയുന്നത് മിഥ്യയാണ്. ആ അർത്ഥം അതിനു വേണ്ടിയിട്ടല്ല, അദ്വൈതികൾ ഉപയോഗിക്കുന്ന ആ രീതിയിലല്ല, അത് പ്രയോജനമില്ലാത്തതാണ് എന്നുള്ള അർത്ഥത്തിലാണ്. നിഷ്പ്രയോജനമാണ്, മറ്റാർക്കും ഉപയോഗമില്ലാത്തവരത്തൻ. മറ്റാർക്കും ഉപയോഗമില്ലാത്തവരത്തൻ എന്ന് പറയുമ്പോൾ അങ്ങേറ്റ സ്വാർത്ഥനായിരിക്കും, തന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവനായിരിക്കും. ആർക്കും പ്രയോജനമില്ലാത്തവരുത്തൻ. മരുവിൽ പ്രവഹിക്കും അമ്പു, മരുഭൂമിയിലെ ജലം കാനൽ ജലമാണ്. അത് ഒരു ആർക്കും അത് കുടിച്ച ആരുടെയും വിശപ്പ്, മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ ഒന്നിൻ്റെയും വിശപ്പ് മാറത്തില്ല. അതിന് മൃഗതൃഷ്ണിക എന്ന് പേര് പറയുന്നതിന് ഒരു കഥയുടെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ പുറകെ മൃഗങ്ങൾ വെള്ളത്തിന് വേണ്ടി ഓടുമെന്നും കിട്ടാതെ അത് മരുഭൂമിയിൽ പടഞ്ഞു വീണ് മരിക്കും എന്നൊക്കെ കഥകളുണ്ട്. നിഷ്പ്രയോജനമാണ്. അപ്പോൾ അങ്ങനെ അവൻ ജീവനില്ലാത്തവനാണ്, വെറും ശവം മാത്രമാണ്, അവൻ സ്വാർത്ഥനാണ്, അവനെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. മരുവിൽ പ്രവഹിക്കും അമ്പു, അപുരുഷൻ, അപുരുഷൻ മരുവിൽ പ്രവഹിക്കുന്ന ജലമാണ്. നിഷ്ഫലഗന്ധ പുഷ്പമാണ്, ഫലവും ഗന്ധമില്ലാത്ത ഒരു പുഷ്പം പോലെ കാണാം, അത്രയേ ഉള്ളൂ. ഒരു പുഷ്പത്തിൽ നിന്ന് സാധാരണ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഫലവും ഗന്ധവുമാണ്. അത് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അതിന് പറഞ്ഞത്. ഇപ്പം കാണാൻ ചന്തമുള്ള പൂവാണെങ്കിൽ അതും മനുഷ്യന് സന്തോഷം കൊടുക്കുമല്ലോ എന്ന് വെച്ചാൽ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. ഇവിടെ ഇത് ഉദ്ദേശിക്കുന്ന ഒരു മരം പൂക്കുന്നത് കായ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് കായ്ക്കാത്ത പൂവ്, മണക്കാത്ത പൂവ്. അതുപോലെ കാണാനായിട്ട് മാത്രം ഒരു പുഷ്പം, അതും മനുഷ്യന് ഉപകരിക്കുന്നില്ല എന്നുള്ളതാണ്. നിഷ്ഫലഗന്ധ പുഷ്പമാണ്, ഫലവും ഗന്ധമില്ലാത്ത ഒരു പുഷ്പമാണ്. ഇപ്പോൾ അനുകമ്പ ഇല്ലാത്ത മനുഷ്യൻ ഒരു മനുഷ്യനേ അല്ല, അവൻ ജീവൻ ഇല്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വെറും ശവമാണ്, അവനെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല എന്ന് പറയുമ്പോൾ അരുളുള്ളവനാണ് ജീവി. അരുളില്ലാതെ വന്നാൽ അതിന് നേർ വിപരീതമായിട്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് മനുഷ്യൻ നിസ്വാർത്ഥനാകണം, അവൻ അനുകമ്പയുള്ളവനാകണം, അവനെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാവണം. ഇതാണ് ഈ പറയുന്നതിൻ്റെ ചുരുക്കം. ഏതെങ്കിലും തരത്തിൽ ഇതാണ് ഇത് പറയുന്നതിൻ്റെ ചുരുക്കം. പിന്നെന്താ അനുകുമ്പ മനുഷ്യൻ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നുവെന്നും ഇല്ലെങ്കിൽ ആ മനുഷ്യൻ ആർക്കും പ്രയോജനപ്പെടുന്നില്ല എന്ന് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. എന്തിനു വേണ്ടി പറഞ്ഞു മനുഷ്യർ അനുകമ്പയുള്ളവരായിരിക്കണം? ഒന്നാമത്തെ പദ്യത്തിൽ പറഞ്ഞതും ഇതും തമ്മിൽ അവിടെ പറഞ്ഞ എന്താണോ, ഒരു പീഡ എറമ്പിനും വരുത്തും, ഒന്നിനെയും പീഡിപ്പിക്കരുതെന്നാണ് അനുകമ്പയെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ പറയുന്ന എന്തിനാണ്, നാലില് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണമെന്നാണ്. അനുകമ്പയ്ക്ക് രണ്ട് വശമുണ്ട്. ഒന്നെന്താണ്, ആരെയും ഉപദ്രവിക്കാതിരിക്കുക. നമ്മൾ ചിലരുടെ അങ്ങനെ പറയും, എന്താണ് ആർക്കും ഒരു ഉപകാരവും ചെയ്യാൻ പോയില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവമില്ലാതിരുന്നാണ്, ഇങ്ങനെ ഒരു നിലപാടുണ്ട്. നല്ല കാര്യം തന്നെയാണ് ആർക്കും ഉപദ്രവം ഉണ്ടാകാതിരിക്കുക. പക്ഷെ ഈ നാലാമത്തെ പദ്ധതി പറയുന്നത് എന്താണ്, മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവണം, ഉപദ്രവം ഉണ്ടാകാതിരുന്നാൽ പോരാ. അപ്പൊ ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നതിന് ഒരു സ്വാർത്ഥതയാണ്. എന്നുവെച്ചാൽ ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കും, മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഉപകാരം ചെയ്താൽ അതിന് പിന്നെ അത് ശരിയാണ്. ചിലപ്പോൾ നമ്മൾ ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് ഉപദ്രവമായിട്ട് വരാം. പക്ഷെ അതിന് അതങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താണോ, പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് ഉപകാരം ചെയ്യാതിരിക്കുക, അങ്ങനെ ചെയ്യാറുണ്ട്. അത് തന്നെ, അതാണ് ഞാനീ പറഞ്ഞത്. നമ്മളൊരാൾക്ക് ഒരു ഉപകാരം ചെയ്ത് യാതൊരു പ്രത്യുപകാരവും അയാളിൽ നിന്ന് പ്രതീക്ഷിക്കാതെ ചെയ്യുക, അതാണല്ലോ നിസ്വാർത്ഥത എന്ന് പറയുന്നത്. അപ്പോൾ അയാളിൽ നിന്ന് ചിലപ്പോൾ അപകാരം, ഉപകാരത്തിന്റെ വിപരീതമാണ് അപകാരം, അത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മളൊന്നും പ്രതീക്ഷിച്ചല്ല ചെയ്തു. അപ്പോൾ അത് നമ്മുടെ ഉപകാരത്തെ അയാൾ തിരിച്ചറിഞ്ഞില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്നവനാണെങ്കിൽ ഉപദ്രവം ചെയ്താലും അവൻ എന്ത് ചെയ്യും, അവനതിന് ഉൾക്കൊള്ളും. അത് അവന് പക്വതയില്ലാത്തതുകൊണ്ടാണ്, വിവരമില്ലാത്തതുകൊണ്ടാണ്, അവൻ്റെ തിരിച്ചറിവ് ഇല്ലായ്മയാണ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപകാരം ചെയ്താൽ തിരിച്ചു ഉപകാരം തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതാ അയാൾ എങ്ങനെയാണ്, നമ്മളൊരാളെ സഹായിക്കാൻ ചെല്ലുമ്പോൾ അവൻ ചിലപ്പോൾ സംശയിക്കാൻ എന്നെ സഹായിക്കാനാണോ വരുന്നത്, അതേ ഉപദ്രവത്തിനാണോ. ചിലർക്ക് അങ്ങനെ ഒരു മാനസിക നിലയുള്ളവരുണ്ട്. നമ്മളവരെ സഹായിക്കാൻ ചെല്ലുമ്പോൾ തന്നെ അവരെ നമ്മളെ സംശയിക്കും, ഇവൻ വരുന്നത് ഗുണത്തിനാണോ ദോഷത്തിനാണോ. കാരണം ആരിൽ നിന്നെങ്കിലും ചിലപ്പോൾ അവന് അങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കാണുമ്പം അറയ്ക്കുമെന്ന് പറയുന്നവനെ പാല് കണ്ടാലും അത് അറയ്ക്കും. അതുപോലെ മനുഷ്യനും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. ഇതൊക്കെ മനുഷ്യന്റെ സ്വഭാവ വൈചിത്രങ്ങളാണ്. മനുഷ്യൻ പല സ്വഭാവത്തിലുള്ളവരാണ്. അപ്പോൾ അവിടെ താൻ ചെയ്യുമ്പം അതുകൊണ്ട് ഉപകാരം ചെയ്യരുതെന്നല്ല, മനുഷ്യന് പരമാവധി ചെയ്യാൻ കഴിയാന്നുള്ളത് എന്താണ്, അവിടെ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുക. അതൊക്കെ വരും, മനുഷ്യർ പലതരത്തിലല്ലേ, പല സ്വഭാവമല്ലേ. മനുഷ്യന് ഇതൊക്കെ പറയുന്നത് എന്താണ്, ഇതിന്റെ ഒരു നല്ല വശമുണ്ട്, ആ നല്ല വശം എടുത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ മോശമായ ഒരു വശം ഏത് പ്രവർത്തിക്കും തിരിച്ച് ഉണ്ടാണ്. വിപരീതമായ ഫലങ്ങളും ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വിപരീത ഫലം കുറച്ചുകൊണ്ട് അതിൻ്റെ ഗുണഫലം നമ്മൾ നോക്കുക. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കും പോലെയാണ്. ഇംഗ്ലീഷ് മരുന്നെന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, അവരൊരുപാട് ഗവേഷണം നടത്തിയിട്ടാണ് ഒരു മരുന്ന് പുറത്തിറങ്ങുന്നത്. ആ മരുന്ന് ഇറങ്ങുമ്പോൾ അത് സത്യസന്ധമായി അവരത് എഴുതിയിരിക്കും. നിങ്ങൾ ആ മരുന്നിൻ്റെ വിശദ വിവരങ്ങൾ പരിശോധിച്ച് നോക്കുക. അതിൽ പറയും ഈ മരുന്നിൻ്റെ ഗുണങ്ങൾ ഇങ്ങനെ തന്നെയൊക്കെയാണ്. പക്ഷേ ഈ മരുന്നിനെന്ത് ചെയ്യും, അതിൻ്റെ പ്രവൃത്തി പ്രവർത്തനങ്ങൾ ഇന്ന ഇന്ന ദോഷങ്ങളും ഉണ്ടാക്കുന്നതാണെന്ന് വെച്ചാൽ അത് നമുക്കൊരു വാണിംഗ് ആണ്. ഇത് നിങ്ങൾ പ്രതീക്ഷിച്ചോളണം. പക്ഷേ ഈ അസുഖത്തിന് ഈ മരുന്ന് കഴിക്കാതെ നമുക്ക് അസുഖത്തിൽ നിന്ന് മാറാൻ വേറെ വഴിയില്ല. ഇന്ന് മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല വേറെ വഴി. അപ്പോൾ നമ്മൾ അപ്പോൾ എന്താ പറയുന്നത്, പണ്ടന്മാർ പറയും നമുക്കൊരു കാര്യം ചെയ്യാം. എന്താണ്, എന്നാൽ നമുക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാതിരിക്കാം. നമുക്ക് എന്ത് കഴിക്കാം, ഹോമിയോ അല്ലെങ്കിൽ ആയുർവേദം കഴിക്കാം. ഹോമിയോയുടെ ഗുണം എന്താണ്, അതിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല. കാരണം അതിനൊരു എഫക്റ്റും ഇല്ല, അതുകൊണ്ട് എഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട് അതിനൊരു സൈഡ് എഫക്റ്റും ഇല്ല. മനസ്സിലായി? ഒരു എഫക്റ്റും സംഭവിക്കാത്തൊരു സാധനമാണ് ഹോമിയോ. പിന്നെ അതിനൊരു എഫക്റ്റ് ഉണ്ട്, അതിന് പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയും. പ്ലാസിബോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നുവരെ മനുഷ്യന് ശരിക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നാണ് പ്ലാസിബോ എഫക്റ്റ്. അതായത് എങ്ങനെയോ അത് പ്രവർത്തിക്കുന്നു, ഒരു മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിച്ചിട്ട് അവന്റെ അസുഖത്തെ മാറ്റുന്നു. അത് ചില ഡോക്ടർമാരെ കുറിച്ച് പറയുള്ളൂ, ഒരു വെറും പച്ചവെള്ളം എടുത്തു കൊടുത്താൽ മതി, ഡോക്ടർ മരുന്നൊന്നും കുറിക്കണ്ട, വെറും പച്ചവെള്ളം കൊടുത്താൽ മതി അസുഖം മാറി. ഇതാണ് പ്ലാസിബോ എഫക്റ്റ്. പച്ചവെള്ളം കൊടുത്താൽ നമുക്ക് അസുഖം മാറ്റാം. അപ്പോ ഈ മിറാക്കിൾ ഹീലിംഗ്, പഴയകാലത്ത് അത്ഭുതകരമായ രോഗശാന്തി പണ്ടു ഇന്നും നടന്നത് മുഴുവൻ അതിനെ ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അത് മനുഷ്യന്റെ മനസ്സ് അവന്റെ ശരീരത്തെ തന്നെ പ്രവർത്തിച്ച് പലതരത്തിലുള്ള അത്ഭുതകരമായ രോഗശാന്തി ഉണ്ടാകും. ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ രാജ്യത്ത് കുറവാണ്, വിദേശ രാജ്യങ്ങൾക്ക് ഒരുപാട് പഠനം നടന്നിട്ടുണ്ട്, തെളിയിച്ചിട്ടുണ്ടത്. അത് അങ്ങനെ പ്രവർത്തിക്കുന്നു ശരീരത്തിൽ. അതുകൊണ്ട് ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഏത് മരുന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാലും ഡബിൾ ബ്ലൈൻഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന അതാണ്, ആ മരുന്ന് 50 പേർക്ക് ആ മരുന്നിൻ്റെ വ്യാജം കൊടുക്കും, 50 പേർക്ക് ഒറിജിനലും കൊടുക്കും. അങ്ങനെയാണ് പഠനം നടത്തുന്നത്. ഇംഗ്ലീഷ് മരുന്ന് അങ്ങനെ ഒരു പഠനം നടത്തിയ പുറത്തിറക്കാവുക, പലതരത്തിൽ നടത്തും. അപ്പോൾ എന്നിട്ട് അത് പരിശോധിക്കും. ഈ 50 പേർക്ക് മരുന്നല്ല കൊടുക്കുന്നത്, വ്യാജന സാധനമാണ്. പക്ഷെ അതിൽ 10-15 പേർക്ക് അസുഖം മാറും, പിന്നെ 50 പേർക്ക് ഒരു ഒറിജിനൽ മരുന്ന് കൊടുക്കും, അതിലെത്ര പേർക്ക് മരുന്ന് കൊണ്ട് അസുഖം മാറുന്നു. എന്നിട്ട് ഇതിൽ മാറ്റം വരണം. ഈ 15 പേർക്ക് അസുഖം മാറിയല്ലോ, ഇവിടെ എത്ര പേർക്ക് മാറിയെന്ന് നോക്കും. അപ്പോൾ ഒറിജിനൽ മരുന്ന് കൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് അസുഖം മാറിയാലേ ആ മരുന്ന് പുറത്തിറക്കത്തുള്ളൂ. അപ്പോൾ മറ്റേത് സംഭവിക്കുന്നുണ്ട്. കാരണം മരുന്നെന്ന് പറഞ്ഞ് നമ്മളൊരു സാധനം എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തെ ബാധിക്കും, അത് നമ്മുടെ മനസ്സാണ്. അവിടെ മനസ്സിൻ്റെ ഒരു പ്രവർത്തനമാണ്. അത് എങ്ങനെ മനുഷ്യന് സംഭവിക്കുന്നു എന്നുള്ള ഇന്ന് വരെ കൃത്യമായി എന്താണ് ആധുനിക ശാസ്ത്രത്തിനൊരു സമാധാനം കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ആധുനിക ശാസ്ത്രം, ഇന്നത്തെ മോഡേൺ മെഡിസിൻ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റായിരുന്നു. പ്ലാസിബോ എഫക്റ്റ് പഠിച്ചിട്ടാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഒറിജിനൽ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ശതമാനം അസുഖം മാറുന്നു എന്ന് ആണ് ഒരു പല പരീക്ഷണങ്ങൾ നടത്തി. 2 വർഷത്തോളം ഒരുപാട് മനുഷ്യരിൽ തന്നെ ഈ പരീക്ഷണങ്ങൾ നടത്തി. അതൊരു 60-70% മേളിൽ ആ മരുന്ന് വിജയിക്കുമ്പോഴാണ് ആ മരുന്ന് പുറത്തിറക്കുന്നത്. 80% എത്തുമ്പോഴാണ് പുറത്തിറക്കുന്നത്. ആ മരുന്ന് കഴിച്ച ഒരു 10-20 പേർക്ക് മരുന്ന് ഭരിക്കാതിരിക്കുകയാണ്. അപ്പൊ ഇതാണ് അവിടെ സംഭവിക്കുന്നത്, ഈ പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയും. അതേസമയം നമ്മൾ പകരം എന്താ ചെയ്യുന്നത്, ഹോമിയോ കഴിക്കും, അതിന് എഫക്റ്റ് ഇല്ല, സൈഡ് എഫക്റ്റും ഇല്ല, വേറെ കുഴപ്പമില്ല. ഇനി ആയുർവേദമാണെങ്കിലോ, ആയുർവേദത്തിൽ ഇങ്ങനൊരു പരീക്ഷണമേ ഒരിക്കലും നടത്തിയിട്ടില്ല. ഒരു കുറേ ഇലകളെല്ലാം കൂടെ ഇടിച്ചു പിഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ അതിന് മരുന്നും കാണും, ശരീരത്തിന് ദോഷകരമായ സാധനങ്ങളും കാണും. ഈ ദോഷകരമായ ശരീരം ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു തരത്തിലുള്ള പഠനവും ആയുർവേദത്തിൽ നടത്തിയിട്ടില്ല. ആയുർവേദ സിദ്ധ ഇതിലൊന്നും നടത്താത്തോണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ സ്വയം ധരിക്കേണ്ട എന്താണ്? അതിന് സൈഡ് എഫക്റ്റ് ഇല്ല. മറ്റേ ഉണ്ടെന്ന് എന്തുകൊണ്ട് പറയുന്നു? അവരത് പബ്ലിഷ് ചെയ്യുന്നു, പരീക്ഷണത്തിലൂടെ തെളിയിക്കുന്നു. അപ്പൊ ആയുർവേദ മരുന്ന് പോണമല്ലേ, ഉണ്ട്. അതുകൊണ്ട് കാരണം അതും ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കെമിക്കലാണ്. നമ്മളീ ആയുർവേദം നമ്മൾ പറയുന്നു, മറ്റേത് കെമിക്കലാണ്. ഇതും കെമിക്കലാണ്. കെമിക്കൽ എന്ന് പറയുന്നത് നിങ്ങളൊരു ചുവന്ന മുളക്, ചുവന്ന മുളകെടുത്ത് നമ്മൾ കഴിക്കുമ്പോൾ അത് എരിയുന്ന എന്തുകൊണ്ടാണ്? അതിനകത്തുള്ള കെമിക്കലാണ് എരിവ് ഉണ്ടാക്കിത്തരുന്നത്. അതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആ ചെടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് അത്. അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ചെന്നിട്ട് പ്രവർത്തിക്കുന്നത്. അലോപ്പതിയിലും അത് തന്നെയാണ്. അവരത് വേർതിരിച്ചെടുത്ത് പഠിച്ച് മനസ്സിലാക്കുന്നു എന്നേ ഉള്ളൂ. ആയുർവേദക്കാരനത് അറിയത്തില്ല എന്ത് കെമിക്കൽ എങ്ങനെ പ്രവർത്തിക്കുന്നു. രണ്ടിടത്തും പ്രവർത്തിക്കുന്ന എന്താണ്? ഒരേ കെമിക്കൽ തന്നെ പ്രവർത്തിക്കുന്നു. അസുഖം മാറ്റുന്നുണ്ടെങ്കിൽ ആ കെമിക്കൽ പ്രവർത്തിച്ചു, അസുഖം മാറ്റിയില്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നില്ല. ആയുർവേദത്തിന് ആയുർവേദത്തിന് എഫക്റ്റ് ഉണ്ട്, കഴിച്ചാൽ മാറും, പക്ഷെ സൈഡ് എഫക്റ്റ് അറിയത്തില്ല മനുഷ്യന്. അങ്ങനെയൊരു പരീക്ഷണം നടത്തിയിട്ടില്ല. അസുഖം മറ്റിടത്താണെങ്കിലോ, ഇപ്പോഴൊക്കെ അവന് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്താൻ ശ്രമിക്കുന്നുണ്ട്, സൈഡ് എഫക്റ്റുകളെ കുറിച്ചൊക്കെ ഗവേഷണവും കുറെ നടത്തുന്നുണ്ട്. അപ്പോ ബാക്കി സംഭവിക്കുന്നതൊക്കെ എന്താണ്? ഈ പഴയകാലത്ത് ഋഷിമാരൊക്കെ ശപിക്കുന്നു എന്നൊക്കെ പറയുന്നില്ല, ആൾക്കാർ ശപിച്ച് ചത്തുപോയിരുന്നു. ഇത് പ്ലാസിബോ എഫക്റ്റാണ്, ചത്തുപോകും. അങ്ങനെ ഒരാളുടെ മനസ്സിൽ നീ ചാകും എന്നൊരു ശക്തമായ വിചാരത്തെ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് അയാളുടെ മനസ്സാണ് അയാളെ കൊല്ലുന്നത്. ചിലപ്പോൾ അയാൾ ചത്തുപോകും. അയാൾ അമേരിക്കയിൽ അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു നഴ്സ് ഒരു സ്ത്രീ പ്രസവിച്ചപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടികൾ മരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മൂന്ന് കുട്ടികൾ മരിച്ചു. അതൊക്കെ പഠന വിധേയമാക്കിയിട്ടുള്ള കാര്യമാണ്. അതിന് ഋഷിമാരൊന്നും വേണ്ട, ഒരു നഴ്സ് പറഞ്ഞാൽ അവർ ചത്തുപോകും. മൂന്ന് പേരും അവിടെ മരിച്ചുപോയി, ഒരേ അമ്മയുടെ മൂന്ന് മക്കൾ. അവർ രക്ഷപ്പെടുത്താൻ അവസാനത്തെ കുട്ടി അവസാനം ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, പക്ഷെ അതും മരിച്ചുപോയി. അപ്പോൾ ഇത് ഇങ്ങനെ എന്താണ്, ഒരു എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഒക്കെ വരുന്ന ഇതെല്ലാം പ്ലാസിബോ എഫക്റ്റാണ്. ഇന്ന് അതിനെ കുറിച്ചൊക്കെ മനുഷ്യന് ഒരുപാട് ബോധമുണ്ട്. എങ്ങനെ ഇതൊക്കെ നമ്മുടെ മനസ്സ് തന്നെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സ് തന്നെ നമ്മളിൽ ഉണ്ടാക്കുന്ന, ഇതിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് പ്ലാസിബോ. അതിനെക്കുറിച്ച് ഒരുപാട് ഇത് വേണമെങ്കിൽ പഠിക്കാം. ഒരുപാട് പഠനങ്ങൾ ലോകത്ത് ഒരുപാട് നടക്കുകയും അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് എന്താണെന്നൊന്നും പഴയ കാലത്തെ ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് എന്താ അതിനെക്കുറിച്ച് പറയാൻ എന്താ കാരണം? അങ്ങോട്ട് പോയത് എവിടുന്ന്? സ്വാർത്ഥത പറഞ്ഞു പെട്ടെന്ന് പ്ലാസ്റ്റിക് വ്യക്തി പോകത്തില്ലല്ലോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഫലങ്ങൾ വരുന്നു എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കാരണം നമ്മുടെ മനസ്സ് തന്നെ ഇങ്ങനെയുള്ള ഇതുകൊണ്ട് പല സംഭവങ്ങളും സംഭവിക്കുന്നുണ്ട്, നമ്മളത് അറിയുന്നില്ല. ഇന്നും ചെയ്യാൻ പറ്റും. പഴമൊക്കെ പെട്ടെന്ന് അസുഖം മാറുകയൊക്കെ ചെയ്യുന്നത് പിന്നെ അത് ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് മന്ത്രം ചെയ്യിച്ച് എന്തെല്ലാം ചെയ്ത് അസുഖം മാറ്റം നിന്നും ഭ്രാന്ത് വരെ മാറ്റം. ഭ്രാന്ത് വരെ ഇന്നും ആൾക്കാർ ഒരുപാട് പ്രദേശത്ത് ഈ മലപ്പുറം പ്രദേശത്തൊക്കെ തങ്ങൾമാരൊക്കെ ഒരുപാട് പേര് വെള്ളം ഊതിക്കൊടുക്കും. ഖുറാനിലെ കുറച്ച് മന്ത്രങ്ങൾ പറഞ്ഞ് ഊതിക്കൊടുക്കും. നമ്മുടെ മന്ത്രവാദികൾ ചെയ്യുന്നു. നമ്മുടെ ഇവിടുത്തെ നല്ലൊരു ബിസിനസ്സാണല്ലോ ഈ പൂജാ കാര്യങ്ങളൊക്കെ എല്ലാം മാറ്റുന്നു. ഇതൊക്കെ പ്ലാസിബോ എഫക്റ്റാണ്. ഇന്ന് അതിനെക്കുറിച്ച് ഒരുപാട് ശാസ്ത്രീയമായ പഠനങ്ങളുണ്ട്. ആ മാറിയെന്നവൻ വിചാരിച്ചാൽ മാറി, എപ്പോഴും അത് വിജയിക്കത്തിൽ. പോട്ടയിൽ നടക്കുന്ന എന്താണ്? ഭയങ്കര പ്രേതമൊക്കെ ബാധിച്ച് ഇങ്ങനെ തിന്നു ഇതാ മറിഞ്ഞു വീണവൻ്റെ എല്ലാ പ്രേതമെല്ലാം പോയി, സർവ്വതും പോയി, അവൻ റെഡിയാകുന്നു, എല്ലാം ശരിയാകുന്നു. പക്ഷെ അതിൻ്റെ സയൻസ് പൂർണ്ണമായും വെളിപ്പെട്ടിട്ടില്ല. എങ്ങനെ അത് മനുഷ്യന്? കാരണം അതിന് കൊടുക്കണമെന്നില്ല. അത് പിന്നെ നിങ്ങൾക്കത് വേണമെങ്കിൽ ഞാൻ പരീക്ഷ നോക്കിയിട്ടുള്ള കാര്യമാണ്, മനസ്സിലായോ? ഒരാൾ ഇങ്ങനെ ഭയങ്കര തലവേദനയായിട്ട് വരുമ്പോഴത്തേക്ക് എന്താണ് ഭയങ്കര തലവേദന സഹിക്കാൻ വയ്യ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സാധനം എടുത്തിട്ട് ഇത് തലവേദനയുടെ ഒരു കൈക്കണ്ട സിദ്ധ ഔഷധമാണെന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ. ഒരു തലവേദനയുണ്ടല്ലോ, കൊടിഞ്ഞ് എന്ന് പറയുന്നത് കൊടിഞ്ഞെന്നറിയത്തില്ലേ? അത് തന്നെ. അതിന് വേറെ പേര് പറയുള്ളൂ ചെന്നിക്കൊത്തിന്. ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? മൈഗ്രെയിൻ. മൈഗ്രെയിൻ ആയിട്ട് വന്ന ഒരാളുടെ അടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പുറത്തിറങ്ങിയിട്ട് ഒരു പച്ചട കണ്ട, ഒരു പച്ചട മനസ്സിലായോ? ഈ പ്ലാസ്റ്റിക് എഫക്ട് അറിയാമെന്നുകൊണ്ടാണ് ആളിനെ പറ്റിക്കാനല്ലോ. ഇത് ഇതിന്റെ ഒരു സിദ്ധ ഔഷധമാണെന്ന് പറഞ്ഞു കൊടുത്ത ആള് വായലിട്ട് കുറെ സമയം വായലിട്ടിട്ട് അവിടെ കിടക്കാൻ പറഞ്ഞു. കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു, ഭയങ്കര ആശ്വാസം, ഭയങ്കരമായ ആശ്വാസം എന്ന് എന്നോട് പറഞ്ഞു. സിദ്ധി തന്നെ, സിദ്ധിയാണെന്ന്, അത് സിദ്ധിയാണോ? ഭയങ്കര ആശ്വാസം. ഇത് പ്ലാസ്റ്റിക് എഫക്ട് ആണെന്ന് എനിക്ക് തിരിച്ചറിയാം. ഞാൻ അയാളോട് പറയാനൊന്നും പോയില്ല, കാരണം ഇനി ഇത് ആവശ്യമായി വന്നാലും അതുകൊണ്ട് പറയാൻ പോയില്ല. ഇനിയും ചിലപ്പോൾ ഇതിന്റെ ആവശ്യമായി വന്നാലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഇത് നമ്മളുടെ സംഗതിയല്ല വർക്ക് ചെയ്യുന്നത്, പിന്നെ എന്താണ് ആ വ്യക്തിയിലിരിക്കുന്ന സംഭവങ്ങളാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ല, എന്നിലിരിക്കുന്ന എന്തെങ്കിലും ആ വ്യക്തി വർക്ക് ചെയ്യുന്നതല്ല, ആ വ്യക്തിയിൽ എന്തോ ഇരിക്കുന്ന ആ വ്യക്തി വർക്ക് ചെയ്യണം. അതാണ് എന്റെ വ്യത്യാസം. എന്റെ സിദ്ധി അല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അത് എന്നിലിരിക്കുന്ന ഒരു കാര്യം ആ വ്യക്തി വർക്ക് ചെയ്തതല്ല, മറിച്ച് എന്താണ് ആ വ്യക്തിയിലിരുന്ന ഒരു കാര്യം ആ വ്യക്തി വർക്ക് ചെയ്തതാണ്. ഇതാണ് കാരണം. അതാണ് ഇന്നിപ്പോ ആധുനികമായ മോഡേൺ മെഡിസിൻ ചെയ്യുന്ന ഒരു പരീക്ഷണമാണ്. ഒരു ഗുളിക ഡമ്മി ഗുളിക ഉണ്ടാക്കും, അത് വെറും ഗോതമ്പ് അല്ലെങ്കിൽ മൈദ ആയിരിക്കും, മറ്റൊന്ന് മരുന്നായിരിക്കും. 50-50 വീതം രണ്ട് ഗ്രൂപ്പ് തിരിക്കും, രണ്ടു പേർക്കും കൊടുക്കും. നോക്കുമ്പോൾ ഈ ഗോതമ്പ് മാവ് കൊടുത്തതിൽ 10 പേർക്കെങ്കിലും അസുഖം മാറിയിരിക്കും. അസുഖം ഇവിടെയാണെങ്കിലോ ഒരു 30-40-50 മാറിയിരിക്കും. ഇതാണ് ഡബിൾ ബ്ലൈൻഡ് എക്സ്പെരിമെന്റ് എന്ന് പറയും. ഇത് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നതാണ്. എന്നിട്ട് പിന്നെ ഇത് വീണ്ടും ആവർത്തിക്കും, പലവണ റിപ്പീറ്റ് ചെയ്ത് ഈ മരുന്നിന് മാറ്റം വരുത്തി ആ അത് കൂടി കഴിയുമ്പോഴാണ് ആ മരുന്നിന്റെ എഫക്റ്റ് സൈഡ് എഫക്റ്റുമായിട്ട് അവർ പുറത്തിറക്കുന്നത്. അത് വീണ്ടും അങ്ങനെ പലവണ കൊടുത്തു നോക്കുമ്പോൾ ചിലപ്പോൾ അതിൽ സൈഡ് എഫക്റ്റ് കൂടുതലായി കാണും. അപ്പോൾ ആ മരുന്ന് പിൻവലിക്കും, ആ ഈ മരുന്നിന് ദോഷമുണ്ട്, അത് ശരിയല്ല എന്ന് പിൻവലിച്ചിട്ട്. കാരണം മരുന്ന് ഇറക്കിയിട്ട് അവർ വെറുതെ ഇരിക്കുകയല്ല, കമ്പനികൾ വീണ്ടും അതിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മോശം ഫലങ്ങൾ വീണ്ടും കാണുന്നുണ്ടെങ്കിൽ ആ മരുന്ന് അവർ പിൻവലിക്കും. അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നമ്മുടെ ഡ്രഗ്സ് കൺട്രോളിലും മരുന്നുകൾ പിൻവലിച്ചെന്നൊക്കെ പറയുള്ളൂ. നമുക്ക് എന്തോ വലിയ അബദ്ധം മരുന്ന് തന്ന് നമ്മളെയൊക്കെ കൊന്ന് പിന്നെ പിൻവലിക്കും, അതല്ല. അതിൽ റിസർച്ച് കിടക്കുന്നതുകൊണ്ടാണ്, നിരന്തരം റിസർച്ച് കിടക്കുന്നുണ്ട്. ആയുർവേദത്തിൽ ഏതെങ്കിലും മരുന്ന് പിൻവലിച്ചിട്ടുണ്ട്? പൊട്ടംകുച്ചുക്കോ അത് ഇന്നുവരെ പിൻവലിച്ചിട്ടുണ്ട്? ഇല്ല. എന്തുകൊണ്ട്? ഇത് ആർക്കും അറിയത്തില്ല എന്താ സംഭവിക്കുന്നതെന്ന്. ദശമൂലാരിഷ്ട ഇതുവരെ പിൻവലിച്ചിട്ടുണ്ട്? ഇല്ല. ആയുർവേദത്തിൽ വരുന്നത് ഹെവി മെറ്റൽസ്. ഹെവി മെറ്റൽസ് എന്ന് പറയുന്നത് വലിയൊരു അപകടമാണ്. കിഡ്നിയൊക്കെ അടിച്ച് തകർത്ത് നമ്മുടെ കെ ആർ നാരായണൻ മരിച്ചത് എങ്ങനെയാണ്? ഹെവി മെറ്റൽസ് കിഡ്നിയെ തകർത്തതാണ്. പിന്നെ കണ്ടുപിടിച്ച് പിന്നെ അതൊക്കെ എങ്ങനെ ഇങ്ങനെ അങ്ങ് പോയി, കാരണം അത് മൊത്തം ആയുർവേദത്തിനെ ബാധിക്കും. അതുകൊണ്ട് പിന്നെ അതിന് വലിയൊരിത് കൊടുത്തില്ല. അപ്പോൾ ഈ ആയുർവേദ സിദ്ധം എന്നൊക്കെ പറയുന്നത് അത് ഉള്ള സൈഡ് എഫക്റ്റ് പഠിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ എഫക്റ്റും ഉണ്ട്, സൈഡ് എഫക്റ്റും ഉണ്ട്. അല്ല, ക്ലിനിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് വേറെയാണ്. അത് രോഗികളിൽ തന്നെ പരീക്ഷിക്കണം. പരീക്ഷിച്ച് അത് ശരിക്കുള്ള സ്റ്റഡിയാണ്, അതിനുള്ള ശരിക്കുള്ള പ്രൊസീജിയറുണ്ട്. അതനുസരിച്ചൊന്നും ആയുർവേദം ചെയ്യാൻ പറ്റില്ല. കാരണം ആയുർവേദത്തിന്റെ ബേസ് എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസമാണ്. ഒരു അന്ധവിശ്വാസത്തിന്റെ ബേസിലാണ് ആയുർവേദം നിൽക്കുന്നത്. വാദം, പിത്തം, കഫം ഇതിന്റെ സമം ആണ് രോഗം ഇല്ലാതിരിക്കുന്ന അവസ്ഥ. ഇതിൽ വൈഷമ്യം വരുമ്പം രോഗം ഉണ്ടാവുന്നു എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസമാണ്. എന്തുകൊണ്ട് അന്ധവിശ്വാസം എന്ന് പറയുന്നു? അന്ധവിശ്വാസം എന്തുകൊണ്ട് പറയുന്നു? ഇന്നുള്ള ശാസ്ത്രീയമായ ഒരു രീതി ഉപയോഗിച്ചോ തെളിയിക്കാൻ പറ്റില്ല. ആസ്മ ഇന്ന് പറയുന്ന ബാക്ടീരിയ, വൈറസ് ഇതൊന്നും അവർക്കില്ല, ബ്രെയിനില്ല, ഇങ്ങനെയാണ് ആയുർവേദം പോകുന്നത്. പക്ഷേ എന്തുകൊണ്ട് വിജയിക്കുന്നു എന്ന് വെച്ചാൽ ഈ സസ്യങ്ങളിലെല്ലാം കെമിക്കലുണ്ട്, അതുകൊണ്ടത് വിജയിക്കുന്നു. എല്ലാ സസ്യങ്ങളിലും ഉണ്ട് കെമിക്കൽ. അതിങ്ങനെ അവർ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയും. തലമുറ തലമുറ തലമുറയായിട്ട് ഈ സാധനം എടുത്ത് ഉപയോഗിച്ച് നമുക്കിപ്പോൾ പെട്ടെന്നൊരു തലവേദന വരുന്നു, നമ്മളൊരു പച്ചില കൈക്ക് നെറ്റി എന്താണ് തേച്ച് നോക്കുന്നു, അപ്പോൾ അത് കുറയുന്നു. ഇങ്ങനെ തലമുറകളായി ഉപയോഗിച്ച് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഉപയോഗിച്ച് മനുഷ്യനതിൻ്റെ ഉപയോഗം കണ്ടെത്തിയതാണ്. അങ്ങനെയാണ് ആയുർവേദം. പിന്നെ അന്നത്തെ സാഹചര്യങ്ങളനുസരിച്ച് അവർ വെറുതെ ഇരുന്ന് പരീക്ഷണം നടത്തി നോക്കി, അതിനെ ഇടിച്ച് പൊടിച്ച് കലക്കി വേവിച്ച് അങ്ങനെ എടുത്തു നോക്കി, പിന്നെ നെയ്യ് ചേർത്ത് കലക്കി നോക്കി, പിന്നെ ഇടിച്ച് ഗുളിക പല രീതി അവരും നോക്കി ഇതെങ്ങനെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും. അങ്ങനെ അന്നത്തെ ഒരു വളരെ പ്രാകൃതമായ രീതിയിലുള്ള ഗവേഷണങ്ങൾ അവർ നടത്തി. പക്ഷേ ഈ മോഡേൺ രീതിക്കനുസരിച്ച് ഗവേഷണം നടത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനം കളയേണ്ടി വരും. ഈ വാദവിത്ത കപോ എന്ന് പറയുന്ന സംഗതിയൊക്കെ വിട്ടിട്ട് മോഡേൺ ഫാർമക്കോളജി അതിൻ്റെ രീതി അനുസരിച്ച് എന്ന് വെച്ചാൽ ഇപ്പോൾ രോഗം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ പഴയ കാലത്ത് എന്താണ് വൈദ്യം ഇങ്ങനെ നാഡിയൊക്കെ പിടിച്ച് നോക്കുകയാണ്. ഇന്നിപ്പോൾ വൈദ്യന്മാർക്കറിയാം അതുകൊണ്ടൊന്നും രോഗം കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഡയഗ്നോസിന്റെ സൈഡ് പൂർണ്ണമായിട്ട് മോഡേൺ സ്കാനിങ്ങും എല്ലാ തരത്തിലുള്ള സ്കാനിങ്ങും മറ്റുമൊക്കെ വെച്ച് രോഗം എന്തെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന് ഇംഗ്ലീഷുകാർ ചെയ്യുന്ന പോലെ തന്നെ. അതാണ് ഇന്നത്തെ ആയുർവേദ ചികിത്സ എന്ന് പറയുന്നത്. അവരെല്ലാം എല്ലാം ഡയഗ്നോസ് ചെയ്യുന്നതെല്ലാം കാരണം പഴയ ഡയഗ്നോസ് വെച്ച് ഒന്ന് ചികിത്സിക്കാൻ പറ്റില്ല. പഴയ ഡയഗ്നോസ് എന്ന് വെച്ചാൽ ഒന്നും അറിയാനില്ലല്ലോ, ഉള്ളിൽ എന്ത് കണക്കുന്നു പുറമേ ഇരിക്കുന്നവൻ എങ്ങനെ അറിയാം. പിന്നെ അന്ന് ഈ പറയുന്ന പോലെ പ്ലാസിബോ എഫക്റ്റാണ്. ഈ വൈദ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്താണ് ആന്തരികമായൊരു ജ്ഞാനമുണ്ട്. ആന്തരികമായ ജ്ഞാനം കൊണ്ട് കണ്ടറിഞ്ഞിട്ടാണ് ചികിത്സിക്കുന്നത്. ഒരു വൈദ്യനെ കുറിച്ചൊരു മതാമെന്ന് എന്നോട് പറഞ്ഞു, വൈദ്യൻ്റെ അടുത്ത് വന്ന് അസുഖം കൊടുത്ത് മാറി. അപ്പോൾ മദാമ എന്നോട് വന്ന് പറഞ്ഞാണ്, ഓ ഈ വൈദ്യന് ആന്തരികമായൊരു ജ്ഞാനമുണ്ട്. വൈദ്യൻ നമ്മുടെ വൈദ്യന് സ്കാനൊന്നും വേണ്ട, വൈദ്യൻ ഇങ്ങനെ ഒരു എന്നെ കണ്ടപ്പോൾ തന്നെ സ്കാൻ ചെയ്ത് മനസ്സുകൊണ്ട് സ്കാൻ ചെയ്തിട്ട് ഉള്ളിലുള്ള എൻ്റെ സർവ്വ സംഗതികളും മനസ്സിലാക്കി എനിക്ക് മരുന്ന് തന്ന അസുഖം മാറിയെന്ന്. വൈദ്യൻ സ്കാനിങ്ങൊക്കെ സാധാരണ നോക്കുന്നത്, പക്ഷേ മനുഷ്യന് ബോധമില്ലാതെ വന്നാൽ പിന്നെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള വിശ്വാസങ്ങളാണ് പ്ലാസിബോ എഫക്റ്റ്, അതുകൊണ്ടാണ് അസുഖം മാറുന്നത്. അത് ആ വ്യക്തിയിലുള്ള പ്രശ്നമാണ്, അല്ലാതെ ഈ വൈദ്യൻ്റെ ഇതുകൊണ്ടല്ല. അങ്ങനെ മാറും. പിന്നെ ഇതും കെമിക്കലാണല്ലോ, ചെറിയുള്ള രാസവസ്തുക്കളാണ് പ്രവർത്തിക്കുന്നത്. കെമിക്കലെന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ കെമിക്കലാണ്. ഇതിലുള്ള രാസവസ്തു നമ്മുടെ ശരീരം എന്താണ്, നമ്മുടെ ശരീരവും കെമിക്കലാണ്. ഇത് മൊത്തം കെമിക്കലാണ്. അപ്പൊ അതിന്റെ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ എന്താണ് പിന്നെ വിജയിക്കുന്ന എപ്പോഴാണ്, നമ്മളിപ്പോ ഒരു ഡയഗ്നോസ് ചെയ്യുന്നു ആദ്യം പോയി, അപ്പൊ അവർ മരുന്ന് തരുന്നു. അപ്പോ ഡയഗ്നോസിൽ തെറ്റാം, മോഡേൺ സംവിധാനങ്ങൾക്കും ഡയഗ്നോസ് തെറ്റിപ്പോവാം. പിന്നെ ആ ഡയഗ്നോസിന് ഡയഗ്നോസ് അനുസരിച്ച് മരുന്ന് തരുക എന്ന് പറയുന്നിടത്ത് ആ ഡോക്ടറുടെ എഫിഷ്യൻസി ഒരു പ്രധാന കാരണമാണ്. പരിചയമൊക്കെ ഉള്ള ഒരു ഡോക്ടറാണെങ്കിൽ കൃത്യമായ മരുന്ന് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ആ മരുന്ന് കൃത്യമായിരിക്കില്ല, അപ്പം നമുക്ക് ഫലിക്കത്തില്ല. അങ്ങനെയുള്ള വീഴ്ചകൾ ഡോക്ടർമാരുടെ ഭാഗത്ത് സംഭവിക്കാം. അതൊക്കെ കൊണ്ട് മരുന്ന് ഫലിക്കാതെ വരാം. പിന്നെ ഡയഗ്നോസ് ചെയ്ത് ഇന്ന രോഗമെന്നറിഞ്ഞാൽ ഇതേ രോഗത്തിന് ആയുർവേദത്തിൽ മരുന്ന് കാണും, അത് കഴിച്ചാൽ കുറഞ്ഞെന്ന് വരാം. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ ഈ ഫലം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതന്നെ എപ്പോഴും അത് പറഞ്ഞപ്പോഴും ഇങ്ങോട്ട് വന്നു. ഏതിൻ്റെയും ഫലം നമ്മൾ പ്രതീക്ഷിക്കുന്നതന്നെ സംഭവിക്കണമെന്ന് യാതൊരു നമ്മൾ വേറൊരാൾക്കൊരു ഉപകാരം ചെയ്യുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലം അയാളിലുണ്ടാവണമെന്നൊന്നുമില്ല. അയാൾക്ക് ചിലപ്പോൾ അത് ഉപദ്രവമായിട്ടും വരാം. അതെ, അതാണ് പറഞ്ഞത്. ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോൾ അതിന് ഗുണഫലവും ഉണ്ടാകാം, ദോഷഫലവും ഉണ്ടാകാം. ഈ ലോകത്തുള്ള എന്തിൻ്റെ ഒരു സ്വഭാവമാണ്. ആ ദോഷഫലം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, എന്നാൽ ദോഷഫലം കുറയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമുക്കൊന്നും ചെയ്യാതിരിക്കേണ്ടി വരും. എന്താണ്, നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ദോഷം വരുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യുക എന്നുള്ളതാണ്. ചെയ്യുമ്പോൾ നമ്മൾ വളരെ ആസൂത്രിതമായി ബുദ്ധിപൂർവമായി ദോഷത്തെ ദോഷം കുറച്ച് വരത്തക്ക രീതിയിൽ ചെയ്യുക. ലോകത്തെന്തെല്ലാം മനുഷ്യൻ്റെ ഈ ഡെവലപ്മെൻറ്സ് ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം മനുഷ്യന് ഗുണഫലം ഉണ്ടാക്കിയിട്ടുണ്ട്, ദോഷഫലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് വിചാരിച്ച് ചെയ്യാതിരുന്നാലോ, ചെയ്യാതിരുന്ന എന്തായിരിക്കും ഫലം? ഒന്നും നൽകാൻ പറ്റില്ല. 1909 ഹെർബർ ആൻഡ് ബോഷ് കേട്ടിട്ടുണ്ടോ? ഈ പേര് കേട്ടിട്ടുണ്ടോ? നോബൽ സമ്മാനം കിട്ടിയ ശാസ്ത്രജ്ഞന്മാരാണ് ഹെർബർ ആൻഡ് ബോഷ്. ഇവർ ലോകത്തിന് നൽകിയ സംഭാവന 100 കോടി മനുഷ്യരെ മരണത്തിൽ നിന്ന് രക്ഷിച്ച്. എന്താണ് സംഭാവന എന്നറിയോ? അറിയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. എന്താണ് ചോദിക്കുകയാണ്, അറിയോ? അവരാണ് ആദ്യം ഈ അമോണിയ വേർതിരിച്ചെടുത്തത്, അമോണിയ നൈട്രേറ്റ് കണ്ടുപിടിച്ചു. എന്നുവെച്ചാൽ രാസവളം ഉണ്ടാക്കി. ഈ രാസവളത്തിന്റെ പ്രൊഡക്ഷനാണ് 100 കോടി മനുഷ്യരെ മരണത്തിൽ നിന്ന്, എന്നുവെച്ചാൽ ഭക്ഷ്യക്ഷാമത്തിൽ നിന്ന് രക്ഷിച്ച രാസവളം. ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം, അത് ലോകം മുഴുവൻ വ്യാപിക്കുന്നതിന് കാരണം അത്. പക്ഷെ വളത്തിന്റെ രീതിയിലൊക്കെ വരുന്ന 1940 ശേഷമാണ് കണ്ടുപിടിച്ചത്. ആദ്യകാലത്ത് ഉപയോഗിച്ചത് എക്സ്പ്ലോഷനൊക്കെ യുദ്ധത്തിൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് വ്യാപകമായി ഉപയോഗിച്ചു കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾ, 100 കോടി മനുഷ്യരാണ്, കുറച്ചുപേരൊന്നുമല്ല, പട്ടിണി മരണം. ഇന്ത്യയിൽ തന്നെ ഒരു 16-ാം നൂറ്റാണ്ട് മുതലുള്ള പട്ടിണി മരണങ്ങൾ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഒരു പട്ടിണി മരണത്തിൽ 80,000 പേർ, 100,000 പേരൊക്കെ അന്ന് മരിക്കുന്ന, അന്ന് ജനസംഖ്യ എത്ര കുറവാണെന്ന് നോക്കണം. അവസാനം ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ ക്ഷാമമാണ് ബംഗാൾ ക്ഷാമം. അതിന് 30,000 പേരാണ് മരിച്ചത്, 1943 ഓർക്കും. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെയൊക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്താണ്, രാസവളം ഉപയോഗിക്കരുത്, രാസവളത്തിന് ടേസ്റ്റ് ഇല്ല. എന്താ പറയുന്നത്, ചാണകം ഇട്ടേ കൃഷി ചെയ്യാവും. മനുഷ്യന്റെ ഈ മനുഷ്യൻ എന്ത് സംഭവം, 1961-ലാണ് ഇവിടെ ഈ ഗ്രീൻ റവല്യൂഷൻ സ്വാമിനാഥന്റെ കീഴിൽ കൊണ്ടുവരുന്നത്. ഇപ്പോ ഇന്ത്യയിൽ അരി ഇറക്കുമതി ചെയ്യുന്നു, മനസ്സിലായോ? അപ്പൊ ഈ ഗുരുവിന്റെ കാലഘട്ടം എന്നൊക്കെ പറയുന്ന ഈ അനുകമ്പയെ കുറിച്ച് പറയുമ്പോൾ അതുകൂടെ നമ്മൾ ആലോചിക്കണം. അതായത് 1860-70 കാലത്തൊക്കെ ഈ തിരുവിതാംകൂറിൽ 15 ലക്ഷം രൂപയുടെ അരി ഇറക്കുമതി ചെയ്തെന്നാണ്. ഇവിടെ അരിയില്ല. അന്ന് എടങ്ങഴി അരിക്ക് 10 പൈസയ്ക്ക് താഴെയായിരുന്നു വില. എടങ്ങഴി എന്ന് വെച്ചാൽ 1 കിലോകളം വരും. ഈ എടങ്ങഴി അരിക്ക് 10 പൈസയ്ക്ക് താഴെ വിലയുള്ളപ്പോൾ ഇവിടെ അരിയില്ല. എന്തുകൊണ്ട് അരിയില്ല? ഇവിടെയുള്ള നെൽവിത്തുകൾ ഒന്നും വിളവുണ്ടാക്കുന്നതല്ല. ഇന്നിപ്പോൾ ആൾക്കാർ എന്താ പറയുന്നത്, പുതിയ വിത്തൊക്കെ വന്നതാണെല്ലാം, അതുകൊണ്ട് നമ്മളെ പഴയ വിത്തുകൾ തിരിച്ചു കൊണ്ടുവന്ന് ഒരു ഭ്രാന്താണ്, ബോധമില്ലായ്മയാണ്. അന്ന് ജനങ്ങൾ, നമ്മുടെ കേരളത്തിൽ ആവശ്യത്തിന് അന്ന് അരി എന്ന് പറയുന്നത് കുറച്ച് ജന്മിമാർക്ക് മാത്രം ഭക്ഷിക്കാൻ പറ്റിയൊരു കാര്യമായിരുന്നു. അന്ന് സാധാരണ മനുഷ്യർ കേരളത്തിൽ ഇത് ഒരുപാട്, ഇവിടെ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം അവരുടെ തന്നെ ഒരുപാട് സർവേ ഉണ്ട്, അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ചരിത്രം വായിച്ചു നോക്കിയിട്ടാ പറയും. അന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ മനുഷ്യരുണ്ടല്ലോ, അവരന്ന് ഭക്ഷിച്ചിരുന്ന എന്തെന്നറിയാം, ഓന്ത്. ഇന്നിപ്പോ നിങ്ങൾ ആരെങ്കിലും ഓന്ത് തിന്നാറുണ്ടോ? എലി ഇല്ല. അവർക്ക് ഭക്ഷണം, ഈ അരി ഭക്ഷണം എന്ന് പറയുന്നത് രാവിലെ, അതാണ് ഈ കഞ്ഞി, മലയാളികൾക്ക് കഞ്ഞി. ഇന്നിപ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ട് കഞ്ഞി കുടിക്കുന്നുണ്ടല്ലോ, ഈ കഞ്ഞി എന്ന് പറയുന്നത് ഒരു പിടി അരിയെടുത്ത് ഒരു വലിയ കലത്തിലിട്ടിട്ട് രാവിലെ അത് വേവിച്ചിട്ട് രാവിലെയും വൈകുന്നേരവും കഴിക്കും. എന്താ കഴിക്കുന്നത്? ഇത് ബന്ധവെള്ളം. ഇത് എല്ലാ ദിവസവും കിട്ടത്തില്ല, ഒരു മാസം, ഒരു വർഷത്തിൽ രണ്ട് മാസത്തിലൊക്കെ ഇത് കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ. വളരെ ചുരുക്കം ഭൂമി, അവർക്കും പ്രയാസം വരുന്നെന്നാണ് പറയുന്നത്. കാരണം അരി ഉണ്ടാവണ്ടേ? ഭൂ ഉടമകൾ ഒഴികെ ബാക്കിയുള്ളവരല്ല ആ കാലഘട്ടത്തിൽ. ഇപ്പൊ ഗുരു എന്ന് പറയുന്നില്ല അന്നവസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിക്കണമെന്നൊക്കെ പറയുന്നത്, അന്നത്തെ പട്ടിണിയും ദാരിദ്ര്യവും കൂടെ കണ്ടുകൊണ്ടാണ് പറയുന്നത്. ഇന്നത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഗുരു ജനിച്ച കാലത്തെ കാര്യമാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ 1900 വരെ ഏകദേശ സ്ഥിതി ഇങ്ങനെയായിരുന്നു. കേരളത്തിൽ അരി വളരെ ദുർലഭമായ ഒരു വസ്തുവായിരുന്നു. അപ്പോഴും പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടേയിരുന്നു. ബ്രിട്ടീഷുകാരുടെ രേഖകളുണ്ട് ഇവിടെ അരി കൊണ്ടുവരാൻ വേണ്ടിപ്പെട്ട പാടും മറ്റു കാര്യങ്ങളും. അരി കർണാടകത്തിൽ നിന്നും മറ്റും അരി കൊണ്ടുവന്നിട്ട് തിരുവിതാംകൂർ കൊണ്ടുവന്ന് മുസ്ലിം കച്ചവടക്കാർ കൊണ്ടു കിടന്ന് വിറ്റ് അങ്ങനെ അന്ന് 60-70s കൂലി 25 paisa. കൂലി ഒരു തൊഴിലാളിയുടെ കൂലി 25 paisa. ആ 25 paisa അതൊക്കെ ബ്രിട്ടീഷുകാർ വന്ന് ചെയ്തതാണ്. അപ്പോഴാണ് മനുഷ്യൻ കുറേശ്ശൊക്കെ അരിയൊക്കെ കഴിക്കാൻ തുടങ്ങി. ഇല്ലെങ്കിൽ ഈ താളും തകരയും കിഴങ്ങുകളും ഈ മീനും അതും ഇതും പ്രകൃതി വിഭവങ്ങളാണ് കൂടുതലും മനുഷ്യൻ കഴിച്ചിരുന്നത്. മുളയേരി മാത്രമല്ല, എൻ്റെ അമ്മമ്മ പറഞ്ഞ് ഞാൻ കഴിച്ചിട്ടുണ്ട്, ഈ ഇതുണ്ടല്ലോ എന്താണ് ഓണപ്പുല്ല്, ഓണപ്പുല്ലെന്ന് നമ്മുടെ മുട്ടിൽ കൊരുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഓണപ്പുല്ലെന്ന് പറയും, ചെറിയ സാധനം നമ്മുടെ മുട്ടിൽ കൊരുക്കുന്ന സാധനം കണ്ടിട്ടുണ്ടോ? ഇത് പാവപ്പെട്ട ആൾക്കാർ ഇത് അറുത്ത് അതിനകത്ത് എന്താ ഉള്ളത്? അത് കഞ്ഞി വെച്ചാണ് കുടിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് വെള്ളത്തിട്ട് വേവിച്ചിട്ടാ വെള്ളം കുടിക്കുക. ഇത്രയും ദാരിദ്ര്യം വരുന്നു ഇവിടെ. അപ്പോഴാണ് ഈ എണ്ണ വസ്ത്രാദി മുട്ട, അപ്പോഴാണ് കാരുണ്യ അനകമ്പയെ കുറിച്ചൊക്കെ പറയുന്നതാണ്. മനുഷ്യന് ഇത് പറയുള്ളൂ, ഗുരു ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു കലത്തി കഴിയിട്ടപ്പോൾ ഒന്നുമില്ലായിരുന്നു, മീനിന്റെ കഷണം. അന്ന് അതേ ഉള്ളൂ, മീനിന്റെ കഷണം കിട്ടി, അതാണ് മനുഷ്യൻ കഴിക്കുന്നതെന്ന്. അരിയൊന്നും കിട്ടത്തില്ല അല്ലേ? അത് അവധൂതനായാലും അല്ലെങ്കിലും ഇതൊക്കെ കഴിക്കാൻ പറ്റുമെന്ന്. അല്ല, അവധൂതനൂറിന്റെ സ്പെഷ്യലൊന്നുമല്ല ഈ മീൻ കഷ്ണം എന്നൊക്കെ പറയുന്നു എല്ലാ മനുഷ്യർക്കും. അത്രയും കൊടും ദാരിദ്ര്യമായിരുന്നു നമ്മളെ നാട്ടില്. അത് ആ ചരിത്രമൊക്കെ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ പുസ്തകം ഉണ്ടല്ലോ, നിങ്ങൾ കൊണ്ടുവന്ന പുസ്തകം കെ ബാലകൃഷ്ണന്റെ പുസ്തകം എടുത്ത് വായിച്ചു. അല്ല, ഞാൻ മുമ്പ് പത്മനാഭമേനോന്റെ ചരിത്രമൊക്കെ വായിച്ചു, ഇതെല്ലാം ഇത് സംഗ്രഹിച്ചിട്ടുണ്ട്. പറയുന്നത് ഇവിടുത്തെ പശുക്കളെന്ന് പറയുന്നത് അന്ന് ബ്രിട്ടീഷുകാർ എഴുതിയിരിക്കുകയാണ്, ഇവിടുത്തെ പശുക്കൾ അവർ ലോകത്ത് വെച്ച് കണ്ടതിൽ ഏറ്റവും ചെറിയ പശു. അതിൽ നിന്ന് കിട്ടുന്ന പാലെന്ന് വെച്ചാൽ 1-2 glass കറവപ്പശു. ഇത് ഇതുകൊണ്ട് ഇന്നിപ്പോ ഇവരൊക്കെ വലിയ കാര്യമായിട്ട് നാടൻ പശുവിന്റെ പാല് കുടിക്കുന്നു. നാടൻ പശുവിന് പാല് കുടിക്കുക മനുഷ്യരെല്ലാം ചത്തുപോയത്. നമ്മൾ ഈ ഇവിടുത്തെ കുട്ടികളൊക്കെ പാലൊക്കെ കുടിച്ച് രക്ഷപ്പെട്ടതിന് കാരണം എന്താണോ, മറ്റേ പശു ഒന്നുകൊണ്ടാണ്, 10-15 liters പാല് കിട്ടുന്ന പശു ഒന്നുകൊണ്ടാണ് ഇവിടുത്തെ ശിശുമരണം കുറഞ്ഞത്. പോഷക നിങ്ങളെല്ലാം കുടിച്ചത് ഈ പശുവിന്റെ പാലാണ്, മനസ്സിലായോ? എന്റെ കുട്ടിക്കാലത്ത് അതൊക്കെ തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ മറ്റേ പശു എന്ന് വെച്ചാൽ പാലില്ല, വെച്ചൂറൊക്കെ പഴയത് എല്ലാം ഈ പഴയ പശുക്കൾ കൊണ്ടൊന്നും മനുഷ്യന്റെ വിശപ്പോ ദാഹമോ ഒന്നും ഇതിന്റെ പാല് കൊണ്ടൊന്നും പോഷകമോ യാതൊന്നും ഇല്ലാത്ത ആയിരുന്നു. എന്നുവെച്ചാ ഇനി അതിന് പോഷകം ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യന് ആവശ്യത്തിന് കിട്ടൂ, അതിനകത്തൊന്നും ഇല്ലല്ലോ. ഇന്നിപ്പോ ആൾക്കാർ പറയുന്ന എല്ലാം പഴയ തിരിച്ചു കൊണ്ടുവരണം. കുറെ എന്താണ് ദേശീയവാദികൾ, ഇതൊക്കെ പരമാബദ്ധമാണ്. ഇതൊക്കെ മനുഷ്യൻ ഇതുകൊണ്ട് നശിച്ചു പോയതാണ്. പട്ടിണിയാണെന്ന് ജനങ്ങൾ മരിച്ചാണ്. 1960s സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ ഈ ഗ്രീൻ റെവല്യൂഷൻ ഇവിടെ നടപ്പിലാക്കി. പഴയ കാലത്തെ പ്രശ്നം എന്തായിരുന്നു? ഒന്ന്, കൃഷി എന്ന് പറയുന്നത് മഴയെ ആശ്രയിച്ച് അണക്കെട്ടുകൾ ഉണ്ടാക്കി. പിന്നെ കൃഷി ചെയ്ത നശിച്ചുപോകും, പെസ്റ്റിസൈഡ് കൊണ്ടുവന്നു. വളം എന്തായി, വളം ഈ രാസവളങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് കൃഷി 6-10 times വരെ കൂടി. അപ്പോഴാണ് നമുക്ക് ആവശ്യത്തിന്, 60s 65 ഇവിടെ 70 വരെ പുറത്തുനിന്ന് ഗോതമ്പ് അരി കൂടെ ഇറക്കുവതിയാണ് നമ്മുടെ രാജ്യത്ത്. ഈ രാസവളങ്ങൾ ഉപയോഗിച്ച് അപ്പോൾ പിന്നെ യന്ത്രങ്ങൾ ട്രാക്ടർ പോലെയുള്ള ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ആധുനികവൽക്കരണമാണ് നമ്മളെ പട്ടിണി മാറ്റിയത്. അതിനകത്ത് എന്താണ് ജലസേചനം, രാസവളത്തിൻ്റെ പ്രയോഗം, രാസ കീടനാശിനികളുടെ പ്രയോഗം, യന്ത്രവൽക്കരണം, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് വന്നത് ആധുനിക വിത്തനങ്ങൾ. ആധുനിക വിത്തനമെന്ന് വെച്ചാൽ ഈ ഏഷ്യയിൽ മുഴുവൻ അന്ന് ഇതിന്റെ ഫലമായി വ്യാപിപ്പിച്ച 5-8 എന്ന് പറയുന്ന ഒന്നാണ്. എന്റെ കുട്ടിക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് 5-8. 5-8 എന്ന് വെച്ചാൽ അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ വിത്തനങ്ങളെക്കാളും 5-6 ഇരട്ടി വിളവുണ്ടാക്കി. അതാണ് നമ്മളെ പട്ടിണി മാറ്റിയത്. പിന്നെ 632 പല പല പുതിയ പുതിയ വെറൈറ്റികളും വന്നു. അപ്പോൾ നമ്മുടെ പട്ടിണി മാറ്റിയത് ഈ ആധുനികമായ കൃഷി രീതികളുടെ ശാസ്ത്രവുമാണ് മാറ്റിയത് ലോകം മുഴുവൻ. പിന്നെ ഇതിൽ ദോഷങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതല്ല, ദോഷങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രാസവളവും ഇതുമൊക്കെ കൃഷിക്കാരെന്താ വിചാരിച്ചത്, കൃഷിക്കാർ നോക്കുമ്പോൾ ഒരു ശകല രാസവളം ഇട്ട് കഴിഞ്ഞാൽ ഇത് തഴച്ച് വളരുന്നു, നല്ല വിളവും ഉണ്ടാകുന്നു. അപ്പോൾ അവർ ഇത് കൂടുതലിടാം, നിരന്തരം ഇടാം, അപ്പോൾ ജൈവവളം വേണ്ട, ഇങ്ങനെയൊക്കെയുള്ള ഒരു ധാരണ വന്നു. ചെലവും കുറവാണ് മറ്റേതിനെ അപേക്ഷിച്ച്. അപ്പോൾ അതുകൊണ്ടുള്ള ദോഷങ്ങളാണ് സംഭവിച്ചത്. അതുകൊണ്ട് ദോഷം വന്നിട്ടുണ്ട് ഇല്ല എന്നുള്ളതല്ല. ഒരു ഈ ഫിലിപ്പീൻസിൽ ഒരു ഇത് പറയുന്നത്, ഫിലിപ്പീൻസിൽ നമ്മുടെ ഇവിടെ ഈ രാസവളങ്ങളൊക്കെ പ്രയോഗിച്ചപ്പോൾ ഈ ആധുനിക കൃഷി രീതി വന്നപ്പോഴത്തേക്ക് അത് ഫിലിപ്പീൻസ് ധാരാളം നെല്ല് കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയും ഈ പെസ്റ്റിസൈഡ്സ് ധാരാളമായി ഉപയോഗിച്ചു. ഈ പെസ്റ്റിസൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അവിടെയുള്ള പാവപ്പെട്ട ഒരുപാട് ജനങ്ങൾ, നമ്മുടെ നാട്ടിലെ പോലെ എല്ലായിടത്തും പാവപ്പെട്ടവർ കാണുമല്ലോ, അവർ എലിയും അതും ഇതൊക്കെ തിന്നാണ് അവരുടെ ഒരു പ്രധാന ആഹാരം. അതിൽ നിന്നാണ് അവർക്ക് ആവശ്യത്തിനുള്ള പോഷകം കിട്ടുന്നത്. ഇവരീ എന്താണ് പെസ്റ്റിസൈഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ചത്തുപോയി. അപ്പോൾ അവരുടെ ഇടയിൽ പോഷകാഹാരക്കുറവ് വന്നു. അപ്പോൾ പോഷകദാരിദ്ര്യം അവരുടെ കുട്ടികൾക്കെല്ലാം. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ കൊയ്ത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ വരും, അവർ വരുന്ന എലിയെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ്. അവരുടെ പ്രധാന ആഹാരം എന്ന് പറയുന്നത് എലിയെ പിടിക്കുക. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർ എലി പിടിക്കുന്നിടത്തൊക്കെ ഞാൻ പോയി വളരെ കൊതിയോടുകൂടി നോക്കിയിരുന്നുള്ളൂ. കാരണം നല്ല ചുവന്ന ഇറച്ചി എലിയുടെ, ഈ ചുവന്ന ഇറച്ചി അവരിങ്ങനെ കൊണ്ടുവന്ന് കീറി അതിനിങ്ങനെ മുളകും മസാലയും ഒക്കെ പുരട്ടി ഞാൻ ചുട്ടൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും നമുക്കിതൊന്ന് ഓഫർ ചെയ്യോ. ഈ ദുഷ്ടന്മാരെ നമുക്ക് ഓഫർ ചെയ്യത്തില്ല. അത് നല്ല ടേസ്റ്റായിട്ടാണ് അവർ കഴിക്കുന്നത്. നമ്മള് അടുത്ത് നിന്നാലേ നമ്മളോട് വേണോന്ന് പോലും ചോദിക്കത്തില്ല. നമ്മളത് കാണുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചു അതിന്റെ മണവും അത് കുറേ മസാലയൊക്കെ അവർ ചേർക്കും. ഇതവര് കഴിക്കുന്നത് കഴിച്ചിട്ടുണ്ടോ? അത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾക്കൊന്നും അത് അവർ തരാൻ ധൈര്യപ്പെടത്തില്ല. കാരണം നമ്മളങ്ങനെ കഴിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ നാട്ടിൽ ഇറങ്ങി അവർക്ക് ഇത് പിടിക്കാൻ പറ്റത്തില്ല, ഓടിക്കും അവർ. അപ്പോൾ ഇത് അതിനൊക്കെ മാറ്റം വന്നത്, ആ സംഭവത്തിനൊക്കെ മാറ്റം വന്നത് എന്താണ്, ആധുനികവൽക്കരണം വന്നതുകൊണ്ടാണ്. രാസങ്ങളോ വെറുതെ അബദ്ധം. അതായത് കാസർഗോഡ് ഉള്ളതിൽ കൂടുതൽ ഈ പറയുന്ന രോഗങ്ങളുള്ളവർ എന്താണ്, കാസർഗോഡുള്ളതിൽ കൂടുതൽ കേരളത്തിലെ മറ്റ് പല ജില്ലകളിലും ഉണ്ട്. അതിനെക്കുറിച്ച് പഠനം ഒരു ഡോക്ടർ അജിത് കുമാറിൻ്റെയൊക്കെ പഠനമുണ്ട്. മറ്റ് പല ജില്ലകളിലും ഉണ്ട് അതിന് കൂടുതൽ പഠനം. പിന്നെ ഈ കാസർഗോഡ് എൻഡോസൾഫാൻ ബാൻ ചെയ്തിട്ട് 2000 മുമ്പോ മറ്റോ അത് ബാൻ ചെയ്തതാണ്. ഇപ്പോഴും അതൊരു വലിയ ഇഷ്യൂ ആക്കി അതിൻ്റെ പേരിൽ പെൻഷൻ വാങ്ങിക്കുന്നു. പിന്നെ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പൈസ വാങ്ങിച്ചോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. കുട്ടികളല്ലേ, അവരെന്തേ ഏതെന്തെങ്കിലും പേരിൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ പൈസ വാങ്ങിച്ചോട്ടെ. പക്ഷെ ഈ എൻഡോസൾഫാൻ എന്ന് പറഞ്ഞ് എന്താണ് ഈ പറയുന്ന ഈ ഒരു പ്രചാരണം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠനം നടത്തിയത് നിങ്ങൾക്ക് നെറ്റിൽ കിട്ടും, വായിച്ചു നോക്കാം. ഞാൻ അത് വായിച്ചു നോക്കിയിട്ട് പറയുകയാണ്, അത് വെറും അസംബന്ധമാണ്. അങ്ങനെ അതിൻ്റെ എഫക്ട്, എൻഡോസൾഫാൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് അവിടെ എത്ര പേര് ദുരിതം അനുഭവിക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരുന്നില്ലെന്നേ ഉള്ളൂ. കൊണ്ടുവന്നാൽ മറ്റ് സ്റ്റേറ്റുകളിൽ ഇതേ പ്രശ്നങ്ങളുള്ള കുട്ടികൾ മറ്റ് ജില്ലകളിൽ കേരളത്തിൽ ജനിക്കുന്നുണ്ട്. അത് തന്നെ തലമുറകളായിട്ട് വേറെ ജില്ലകളിലും ഉണ്ടെന്ന്, ഇല്ലാന്ന് പറയാൻ നിങ്ങൾ പഠനം നടത്തിയിട്ടുണ്ടോ? എന്റെ പഠനം അവൈലബിൾ ആണ്. ഒക്കെ അതിനൊക്കെ ആ ഒരു മരുന്നിനൊരു കാലാവധിയുണ്ട്, ഇത്ര കാലം അതിന്റെ എഫക്റ്റ് നീക്കുമെന്ന്. കാരണം ഈ ഇംഗ്ലീഷ് മരുന്നിന്റെ കാര്യം പറഞ്ഞ പോലെ അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് അത് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ആ ഒരു കാലം കഴിഞ്ഞാൽ അത് സാധാരണഗതിയിൽ നമ്മളിന്ന് ഉപയോഗിക്കുന്ന എല്ലാ പെസ്റ്റിസൈഡും അതിനെക്കുറിച്ചുള്ള പഠനം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇപ്പോൾ കാരണം പച്ചക്കറിയുടെ പുറത്തടിക്കുകയാണ്, ഇപ്പോൾ വെള്ളരിയുടെ പുറത്ത് വീഴുകയാണ്. ആ വീഴുന്ന ഒരു സാധനത്തിന് ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അത് പ്രവർത്തിക്കത്തില്ല. കെമിക്കലിന് അതിൻ്റെതായ ആയുസ്സുണ്ട്, അത് കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കത്തില്ല. ഇതൊരു ഭയം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്, പിന്നെ അതുകൊണ്ട് ദോഷം വരത്തില്ല. ഇനി അങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരത് പിൻവലിക്കും, പുതിയതിറക്കും. ചിലപ്പോൾ അതങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടാവും, അത് മാറ്റും. പിന്നെ അത് വന്നു കഴിഞ്ഞാൽ ഒരുത്തരം ഇതൊക്കെ പറയുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, ഞങ്ങളുടെ നാട്ടിൽ ആദ്യം വലിയ മെഷീൻ കൊണ്ടുവച്ചിട്ട് വയൽ, കാരണം ഞങ്ങളുടെ സ്ഥലത്ത് നീണ്ട ഒരു വയലേലയുണ്ട്, വളരെ വിശാലമായ. അപ്പം ഞങ്ങൾക്ക് തന്നെ കുറേയധികം കൃഷിസ്ഥലങ്ങളുണ്ട്, വയൽ കൃഷി. അച്ഛൻ ഒരു വലിയ കൃഷിക്കാരനായിരുന്നു. അപ്പം ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന് ഈ ഇത് അടിക്കുമ്പോഴേ അവിടെയുള്ള സർവ്വപ്രാണികളും ചത്തു വീഴും, അത് നീർക്കോലി, താവള, അത് ഇത് എല്ലാം ചത്തു വീഴും. പിന്നെ ഞാൻ ഇതെൻ്റെ ചെറിയ പ്രായത്തിൽ കണ്ടു എന്ന് വെച്ചാൽ എനിക്കൊരു 10 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ കണ്ടത്. പിന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് പോകും, അവരെ ഒന്നും ബാധിക്കുന്നില്ല. അതേ മരുന്ന് കൊണ്ട് പിന്നെ അവർ ചാകത്തില്ല. ഇതേ പ്രവൃത്തി നമ്മുടെ ശരീരത്തിനും അതിൻ്റെതായ പ്രതിരോധം ഉണ്ടാകും ഇതിനെ അതിജീവിക്കുന്നതിനുള്ള. അല്ല പൂർണ്ണമായും ഈ പറയുന്നതിൽ, ആ പറയുന്നതിൽ ഒരു 10-20% സത്യമുണ്ട്, 80% അസത്യമാണ്. ഒരുതരം ഈ എന്താണ് ഫോബിയ ഉള്ള ആൾക്കാർ, അവർ ഈ കെമിക്കൽ ഫോബിയ, ഇങ്ങനെ പലതരത്തിലുള്ള ഫോബികളുണ്ട് മനുഷ്യൻ്റെ മനസ്സിൽ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതാണ്, ഇതാണ്, അങ്ങനെ വരും, ഇങ്ങനെ ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അല്ലാതെ നമുക്ക്, എന്നിട്ട് ഇതൊരു ബിസിനസ്സായി. എന്താണ് ഇപ്പോൾ ഇതൊരു ഭയങ്കരമായ ബിസിനസ്സായി. അല്ല ഇപ്പോൾ ഏത് സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും ശരി, ഏത് സൂപ്പർ മാർക്കറ്റ് ഒരു കോർണർ കാണാം, അവിടെ എന്താണ് ജൈവം എന്ന് പറഞ്ഞിട്ട് അവർ ഇതേ സാധനം തന്നെ കൊണ്ടുവച്ചിട്ട് 4-5 ഇരട്ടി വില വാങ്ങിക്കുകയാണ്. ഇതൊരു കച്ചവടമായി, മനസ്സിലായോ? ശ്രീലങ്കയിൽ ഇപ്പോൾ വന്ന പ്രതിസന്ധിക്ക് ഒരു പ്രധാന കാരണം, ഒരു കാരണം, അവരെന്ത് ചെയ്തു, ജൈവത്തിലേക്ക് മാറി. സർക്കാർ ചെയ്ത ഒരു വലിയ മണ്ടത്തരം, ജൈവത്തിലേക്ക് മാറിയപ്പോൾ ഉത്പാദനം പെട്ടെന്ന് തന്നെ 4-5% ഒക്കെ ഉത്പാദനം താഴേക്ക് പോയി കഴിഞ്ഞാൽ മൊത്തം സാമ്പത്തിക വ്യവസ്ഥയെ തകരാറിലാക്കി. പിന്നൊരു കാരണം ഇതാണ്. നമ്മുടെ ഈ കേരള ഗവൺമെന്റ് 2015 മറ്റോ സമ്പൂർണ്ണ ജൈവകൃഷി എന്ന് പറയുന്ന ഒരു 2 സംസ്ഥാനങ്ങളാണ് കേരളവും സിക്കിമും. ഇപ്പൊ രണ്ടുപേരും കുറേശ്ശെ അതിന് വലിയ ജോറ് കൊടുക്കുന്നില്ല. ശ്രീലങ്കയുടെ ഈ പ്രശ്നം വന്നപ്പോൾ മനസ്സിലായി ഇങ്ങനെ ജൈവകൃഷിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പെരുകി വരുന്ന ജനത്തിന് ആവശ്യത്തിനനുസരിച്ച് ഉത്പാദനം ഉണ്ടാക്കിയാലേ പറ്റൂ. പുതിയ വിത്തനങ്ങളും പുതിയ കൃഷിരീതികളും കൊണ്ടല്ല ഉത്പാദനം കൂട്ടാൻ പറ്റത്തില്ല. പിന്നെ അത് ഇങ്ങനെ ഒരു ഫോബിയയും കൊണ്ട് കടന്നു കഴിഞ്ഞാൽ അതൊക്കെ അപകടമാണ്. ഇപ്പോൾ ദോഷമുണ്ട്, പിന്നെ എവിടെയും ഏതിനും മിതത്വം ആവശ്യമാണ്, മിതമായിട്ടത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ പറഞ്ഞല്ലേ ഈ പിന്നെ ഈ കൃഷി, ഈ ഗ്രീൻ റവല്യൂഷൻ വന്നു, ശരിയാണ്, മനുഷ്യൻ്റെ പട്ടിണി മാറി, 100 കോടി ജനങ്ങൾ രക്ഷിച്ചു. പക്ഷേ എന്താണ് ഗ്രീൻ ഹൗസ് എമിഷൻ, അത് കൂടി, ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻ, ഹരിതവാതക നമ്മൾ വളരെ കൂടി, കാരണം കൃഷി കൂടിയാൽ അത് കൂടും. അപ്പോൾ അത് മനുഷ്യരാശിക്ക് അത് ദോഷമാണ്. പക്ഷെ അതൊരു ഭാഗത്ത് അങ്ങനെയാണ്, ദോഷം ഏതിനും ഉണ്ട്, ഏത് കാര്യത്തിനും ദോഷമുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് ഒരു ദോഷമാണ് എന്ന് വിചാരിച്ച് മരിക്കാൻ പറ്റും. കൃഷി വർദ്ധിച്ചപ്പോൾ ഹരിതവാതക എമിഷൻ എന്ന് പറയുന്നത് വളരെ കൂടി, ദോഷങ്ങൾ എന്ന് വിചാരിച്ച് കൃഷി ചെയ്യാതിരിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഒരു തരത്തിലുള്ള ഒരു ബാലൻസിങ് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്, എന്താണ്, എന്തെങ്കിലും നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാകും, അതൊരു ദോഷം കാണും, അതിനർത്ഥം നല്ല കാര്യം ചെയ്യരുതെന്നുള്ളതല്ല. അപ്പൊ ധൈര്യമുള്ളവരെന്ത് ചെയ്യുക, ഇറങ്ങി നല്ല കാര്യങ്ങൾ ചെയ്യുക, തൻ്റെ ഇടപൂർവ്വം പ്രവർത്തിക്കുക. പ്രവർത്തിച്ചാലേ എന്തെങ്കിലും നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റൂ. നമ്മൾ പ്രവർത്തിച്ചാലേ റിസൾട്ടുള്ളൂ, പ്രവർത്തിച്ചില്ലെങ്കിൽ റിസൾട്ടില്ല. അല്ല, ദോഷം ഉണ്ടാവുമെന്ന് പറഞ്ഞ് പ്രവർത്തിക്കാതിരുന്ന, ഇപ്പൊ ബിസിനസ് നടത്തുന്നവര് എന്താണ്, ചിലപ്പോൾ അവർക്ക് വളരെ നഷ്ടം വരും, പക്ഷെ നഷ്ടം വന്നാലും അവർ ബിസിനസ് ചെയ്യും, ലാഭം ഉണ്ടാവും. ചിലപ്പോൾ തകർച്ച ഒന്നൊന്നും വരാം, പക്ഷെ ലാഭത്തെ പ്രതീക്ഷിച്ചാൽ ബിസിനസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. അപ്പൊ നിങ്ങളിന്നിപ്പോ കുറെ പൈസ ഉണ്ടാക്കി ബാങ്കിലിടുന്നു. ഇവിടെ പലരും അതാ വിചാരിച്ചിരിക്കുന്നു, ബാങ്കിൽ കുറച്ച് പൈസ കിടക്കട്ടെ. യാതൊരു കുറവ്, ഡെഡ് മണിയാണ്. നിങ്ങളൊരിക്കലും പൈസ ബാങ്കിൽ ഇടരുത്. ഇന്നത്തെ സാമ്പത്തിക ശാസ്ത്രം അതിനെ അംഗീകരിക്കുന്നേയില്ല. നിങ്ങളൊരിക്കലും ബാങ്കിൽ പണം ഇടാം. പിന്നെ എന്ത് ചെയ്യണം, പൈസ മുടക്കണം, എന്നിട്ട് വരുമാനം ഉണ്ടാക്കണം. സമ്പത്ത് എന്ത് ചെയ്യണം, കറങ്ങിക്കൊണ്ടേ ഇരിക്കണം. അല്ല പൈസ, അതുകൊണ്ടാണ് ഇന്ന് ഇപ്പൊ എന്താ ചെയ്യുന്നത്, വിദേശ രാജ്യങ്ങളൊക്കെ നിങ്ങൾ ബാങ്കിൽ പൈസ കൊണ്ടിട്ട പലിശ അങ്ങോട്ട് കൊടുക്കുന്നു. 2% പലിശയാണ് ജർമ്മനിയിൽ പൈസ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അയാൾ പറയും അവിടെ നിന്ന് ബാങ്കിൽ പൈസ ഇടാക്കത്തില്ല, 2% പലിശ അങ്ങോട്ട് കൊടുക്കണം. കാരണം പുതിയ എക്കോണമിയിൽ പൈസ ബാങ്കിൽ അവർ സ്വീകരിക്കുന്നില്ല. നിങ്ങളാ പൈസ സമൂഹത്തിൽ ഇടുക, ബിസിനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ മുടക്കുക, എന്നിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക. അപ്പോൾ ഇന്നത്തെ ലോകം അങ്ങനെ പോകുന്നു. അപ്പോൾ ചെയ്താൽ ദോഷം വരും, അതുകൊണ്ട് ചെയ്യില്ല എന്നൊക്കെ പറയുന്നത് അബദ്ധമാണ്. ഡെവലപ്മെന്റൽ പ്രോഗ്രാംസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, കുറേ ലാഭം വരും, ചിലപ്പോൾ നഷ്ടം വരും. വന്നാൽ സഹിക്കുകയല്ല, വേറെ എന്ത് ചെയ്യാനാണ്? എത്ര പേർക്ക് ലാഭം വരും, ചിലർക്ക് നഷ്ടവും വരണ്ടേ? ചിലരങ്ങനെ ആയിപ്പോവും. ഇപ്പോൾ അംബാനി പൈസ മുടക്കുന്നു, ബിസിനസ് ചെയ്യുന്നു, എന്ത് അയാൾക്ക് ലാഭമാണ്. ഇപ്പോൾ ആരോക്കെ ഈ ലോകത്ത് പരാജയപ്പെട്ടു പറഞ്ഞ് അയാൾ ബിസിനസ് ചെയ്യാതിരുന്ന, അയാൾ കഴിഞ്ഞ വർഷം നമ്മുടെ സർക്കാരിന് കൊടുത്ത ടാക്സ് 1,88,000 കോടി രൂപയാണ്. 1,88,000 കോടി രൂപ ടാക്സ് അയാളുടെ കമ്പനിയിൽ. അപ്പൊ ഈ അയാൾ ബിസിനസ് ചെയ്തിട്ടല്ലേ ഈ കാശ് കിട്ടിയത്? അയാൾ ഭൂരിഷയാണ്, അയാൾ ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കും, അയാളുടെ എല്ലാ പ്രൊഡക്ട്സ് ഉപയോഗിക്കും, അയാളുടെ സാധനത്തിൽ ജോലി ചെയ്യും. പിന്നെന്തെന്ന് വെച്ചാൽ അതിന് നിയന്ത്രണം വേണം. അയാൾ കൊള്ളലാഭം ഉണ്ടാക്കാത്ത നിയന്ത്രണം വേണം. അപ്പൊ അയാളിൽ നിന്ന് ടാക്സ്, അയാൾ ബിസിനസ് ചെയ്യാൻ അവസരം കൊടുക്കുക, അയാളിൽ നിന്ന് ടാക്സ് പിടിച്ചെടുക്കുക, അത് ചെയ്യുക. അല്ലാതെ ഈ പഴഞ്ഞ സിദ്ധാന്തങ്ങളും ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഇപ്പോൾ ഭൂഷ എന്ന് പറഞ്ഞാൽ ലോകത്താരെങ്കിലും ബിസിനസ് ചെയ്യും, ആരും ബിസിനസ് ചെയ്യാതിരുന്ന മനുഷ്യന് തൊഴിൽ കിട്ടും, എങ്ങനെ തൊഴിലുണ്ടാവും? ഇനി സർക്കാർ തന്നെ ബിസിനസ് ചെയ്യാന്ന് വിചാരിച്ചാലോ നമ്മുടെ ട്രാൻസ്പോർട്ട് പോലെ ആവും. ട്രാൻസ്പോർട്ട് എത്ര ടാക്സ് കൊടുത്തിട്ടുണ്ട് കേരള ഗവൺമെന്റ്? ട്രാൻസ്പോർട്ട് എത്ര ടാക്സ് കൊടുത്ത്? അതിന് അതിന്റെ മേലിൽ സർക്കാരിന് നിയന്ത്രണം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ചെയ്യുന്നത് എന്താണ്? ധൈര്യപൂർവ്വം അവർ ചെയ്യുന്നു. ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇങ്ങനെയുള്ള എന്താണ് തൊടു ന്യായങ്ങളൊക്കെ പറഞ്ഞ് മിണ്ടാതിരിക്കുക, അതൊക്കെ. അപ്പോൾ ഈ ജീവകാരുണ്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ജീവകാരുണ്യത്തിന് പ്രാധാന്യം വരാനുള്ള ഒരു കാരണം ഇതാണ്, അന്നത്തെ ചുറ്റുപാട്, അന്നത്തെ ദാരിദ്ര്യം, മനുഷ്യന്റെ കഷ്ടപ്പാട്. ആ സാഹചര്യത്തിലാണ് ഗുരുവൊക്കെ ജനിക്കുന്നത്. നമുക്കത് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. അരി കാണാത്ത എത്രയോ മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതൊക്കെ പറയുന്നത്. പകർച്ചവ്യാധി വന്നാൽ ചികിത്സിക്കാൻ വഴിയില്ല, അന്നവസ്ത്രാതെ മുട്ടാതെ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ പിള്ളേർക്ക് മനസ്സിലാകത്തില്ല ഇതെന്താ ഇങ്ങനെ പറയുന്നത്. അന്നവസ്ത്രമൊക്കെ അച്ഛനും അമ്മയെ തരുന്നതെന്ന് കുട്ടികൾ പറയും, അന്ന് അച്ഛനും അമ്മയ്ക്കും അന്നത്തെ ആ കാലഘട്ടത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്താണ്? കുടുംബത്തോടെ കച്ചവടം നടത്തുകയാണ്, ബിസിനസ് കിടത്താം, ഒരു ഫാമിലിയാണ് വയ്ക്കുന്നത്, കൊല്ലാനുള്ള അധികാരം കൊടുത്താ വയ്ക്കുന്നു. ശരി.